ലോകാത്തലേഹായ ദക്ഷിണമൂർത്തയേ. ഭാഷ്യം അധ്യായം ഒന്ന് 14 അധികരണമാറ സൂത്രം 22 അവസ്ഥിതേരതി കാശകൃഷ്ണ. നമ്മുടെ ആശ്മരഥ്യൻ ഔഡലോമി രണ്ടുപേരുടെയും അഭിപ്രായം പറഞ്ഞിട്ട് കാശകൃഷ്ണന്റെ അഭിപ്രായം പറയുന്നു. ആശ്മരഥ്യൻ പറയുന്ന ജീവനും പരമാത്മാവും ഭിന്നവുമാണ് അഭിന്നവുമാണ്. ഔഡലോമി പറയുന്നത് ഇവിടെ ഭിന്നമാണ്, മുക്തിയിൽ അഭിന്നമാണ്. കാശകൃഷ്ണൻ പറയുന്നത് എന്താണ്? അവസ്ഥിതേഹേ, ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ ജീവാത്മഭാവത്തിലിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഒന്ന് തന്നെ. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തഥാച ബ്രാഹ്മണം അനേന ജീവേനാത്മനാനുപ്രവിശ്യ നാമരൂപേ വ്യാകരവാണി ഇത്യവഞ്ചാധികം പരസൈവാത്മനോ ജീവഭാവേന അവസ്ഥാനം. അതാണ് അവസ്ഥിതേഹെ, ജീവഭാവേന അവസ്ഥാനം. അവിടെ ശ്രുതിയിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. ജീവേനാത്മന എന്ന് പറഞ്ഞ ജീവാത്മരൂപത്തിൽ അനുപ്രവിശ്യ, ഉപാധികളിലേക്ക് പ്രവേശിച്ചിട്ട് നാമരൂപേ വ്യാകരവാണി, നാമരൂപങ്ങളെ പ്രകടമാക്കുന്നു എന്നാണ്. ഇവിടെ പറയുന്നു ജീവ ഉദ്ദേശേന ബ്രഹ്മത്വ പ്രതിപാദനെ ഭേദോപ്യാവശ്യക. അപ്പോൾ സാധാരണ അദ്വൈതി ആക്ഷേപിച്ച് പറയുന്നതാണ് പൊതുവെ. നമ്മൾ പറയുന്നു ജീവനും പരനും ഒന്നാണ്. അപ്പോൾ തുടങ്ങുന്ന എങ്ങനെയാ? ജീവൻ, പിന്നെ പറയുന്നു പരൻ. അപ്പൊ ജീവനും പരനും ഒന്നാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ജീവനെ പരാമർശിക്കുന്നുണ്ടല്ലോ. ജീവനും പരനും ഒന്നാണെങ്കിൽ പിന്നെ ജീവനും എന്ന് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഒരേ ഒരു പരമാത്മാവ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ജീവൻ എന്ന് തുടങ്ങിയിട്ട് ജീവനും പിന്നെ പരനും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ടു വരുന്നു. അറിഞ്ഞോ അറിയാതെ രണ്ടു വരുന്നു അല്ല, ഒന്നേ ഉള്ളുവെങ്കിൽ ജീവനും പരനും എന്ന് പറയേണ്ട കാര്യമില്ല. ഏകമായ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അദ്വൈതി എപ്പോഴും പറയുന്ന എന്താണ്? ജീവപര ഐക്യം. ഈ പറയുന്നിടത്ത് തന്നെ ആദ്യം ജീവഭേദത്തെ അംഗീകരിക്കുന്നു എന്നാണ് പൂർവപക്ഷി പറയുന്നത്. ജീവഭേദത്തെ അംഗീകരിച്ചിട്ട് പിന്നെ നിങ്ങൾ നിഷേധിക്കുന്നില്ല രണ്ടു ഒന്നാണ്. അപ്പൊ അംഗീകരിച്ചിട്ട് നിഷേധിക്കുമ്പോൾ അതിൽ വൈരുദ്ധ്യമുണ്ട്. ജീവനെ, ജീവഭേദത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. ഇതാണ് ഒരു ആക്ഷേപം. അതിന് സമാധാനമുണ്ട്. പറയുന്നത് ജീവ ഉദ്ദേശേന ബ്രഹ്മത്വ പ്രതിപാദനെ ഭേദോപ്യാവശ്യക, അതാണ് പറയുന്നത്. ജീവനെ പറഞ്ഞിട്ട് ബ്രഹ്മത്തെ പറയുമ്പോൾ ഭേദത്തെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചേ മതിയാവും, അല്ലെങ്കിൽ എന്തിനത് പറയണം എന്ന് പുറപക്ഷി പറയുമ്പോൾ ഭേദ അഭേദശങ്ക പ്രാപ്തം. അതുകൊണ്ടാണ് ഇവിടെ ആസ്മരഥ്യൻ പറഞ്ഞത് ഭേദമുണ്ട് അഭേദമുണ്ട്, ഭേദമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ജീവൻ പരമാത്മാവാണ്. പിന്നെ ഒടുവിൽ നിങ്ങൾ പറയും എല്ലാം ബ്രഹ്മാത്മാവാണ്. അപ്പൊ അഭേദമുണ്ട്. ഇതിന് അദ്വൈതി എന്താ മറുപടി പറയുന്നത്? അതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ സിദ്ധാന്തം. ഇതിന് മറുപടി പറയുന്നിടത്താണ് പറഞ്ഞു ശരിയാണ്, ജീവൻ എന്ന് തുടങ്ങി പരമാത്മാവെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെ ഭേദത്തെ പറയുന്നുണ്ട്, പറയാതെ പറയാൻ കഴിയില്ല. ജീവൻ പരമാത്മാവ് എന്ന് ഭേദത്തെ പറയുന്നുണ്ടെങ്കിലും അദ്വൈതി പറയുന്ന എന്താണ്? ആ ഒരു ഭേദം എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഭേദത്തെ അംഗീകരിക്കുന്നതിൽ അദ്വൈതിക്ക് ഒരു വിഷമയുണ്ട്. പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നതിൽ വൈഷമ്യമില്ല. അത് അംഗീകരിച്ചാലും മതിയാവും. ശബ്ദ സ്പർശ രൂപ രസഗന്ധ ഭേദം ഇവ പരസ്പര ഭേദമുണ്ട്, അംഗീകരിച്ചേ പറ്റും. ജീവൻ വേറെയാണ്, ജഗത്ത് വേറെയാണ്, അതും അംഗീകരിച്ചേ പറ്റും. ജീവൻ, ഈശ്വരൻ, ജഗത്ത് മൂന്നിനെ അംഗീകരിച്ചേ പറ്റും. ഈശ്വരന് പകരം ജീവൻ പോരാ, ജീവന് പകരം ഈശ്വരൻ പോരാ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ഈശ്വരൻ കൂടിയേ തീരൂ. ഇവിടെ അത്മജ്ഞനും സർവജ്ഞനും എല്ലാം കൂടിയേ തീരൂ. അപ്പൊ അദ്വൈതം പറയുന്നു, ഈ ഒരു ഭേദത്തെ ഞങ്ങളും സ്വീകരിക്കുന്നുണ്ട്, അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ഭേദത്തെ എങ്ങനെയാണ് അദ്വൈതി സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ദ്വൈതികൾ സ്വീകരിക്കുന്നത്? ദ്വൈതികൾ സ്വീകരിക്കുന്നത് ഈ ഭേദം സത്യമാണ്. അദ്വൈതി പറയുന്നത് ഇത്തരമൊരു ഭേദം അത് കൽപ്പിത ഭേദമാണ്. ഭേദമുണ്ട്, പക്ഷേ അത് കൽപ്പിതമാണ് എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭേദം നിലനിൽക്കത്തില്ല. ഇത്രയേ ഉള്ളൂ ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. പല വ്യത്യാസമൊന്നുമില്ല. ഭേദത്തെ, കൽപ്പിത ഭേദത്തെ അംഗീകരിക്കുന്നില്ല എന്നൊരു ധാരണ അദ്വൈതത്തെ സംബന്ധിച്ച് ചിലർക്കെല്ലാം ഉണ്ട്. അത് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. ജഗത്ത് വ്യവഹാരം നടക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളും, പഞ്ചേന്ദ്രിയ വ്യവഹാരം, മാനസിക വ്യവഹാരം, കർമ്മം, മറ്റു തരത്തിലുള്ള എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഭേദത്തെ സ്വീകരിച്ചേ മതിയാവും. ആ ഭേദത്തെ സ്വീകരിക്കുമ്പോൾ അദ്വൈതത്തിന് വിരോധം വരത്തില്ല, എല്ലാം ഏകമാണ്. ഇതാണ് അദ്വൈതിയോട് ആക്ഷേപമായി പറയുന്നത്. നിങ്ങൾ എല്ലാം അദ്വൈതമെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ ഈ ഭേദ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അദ്വൈതമാണെങ്കിൽ പിന്നെ എങ്ങനെ? അതിന് ഇതാണ് സമാനം. എന്താണ് കൽപ്പിത ഭേദേന? കൽപ്പിത ഭേദം അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്. ഭേദമുണ്ട്, പക്ഷേ അത് പരമാർത്ഥമല്ല. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? വാസ്തവത്തിലില്ല. പിന്നെ ഉണ്ടെന്ന് എന്തിനു പറയുന്നു? പ്രതീതിയിൽ, അനുഭവത്തിലുണ്ട്. ഉണ്ടെന്ന് പറയുന്നതിന് ഒരർത്ഥമുണ്ട്, അനുഭവത്തിൽ പ്രതീതിയിലുണ്ട്. അങ്ങനെ ഉണ്ടാവും, ഉണ്ടാവും. സ്വപ്നം പോലെ, മരുമരീചിക പോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഉണ്ട്, പക്ഷേ കേവലം പ്രതീതിയിൽ മാത്രം, പരമാർത്ഥത്തിലില്ല. അപ്പോൾ കൽപ്പിത ഭേദത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ എല്ലാ വ്യവഹാരങ്ങളെയും സാധൂകരിക്കുന്നു. പാരമാർത്ഥികമായി ഇതിന് ഭേദത്തെ സ്വീകരിക്കാൻ വയ്യ. അപ്പൊ ഈ കൽപ്പിതവും ഭേദവും എന്നുള്ള വ്യത്യാസം വരുന്നത് എങ്ങനെ? വെറുതെ ഇത് കൽപ്പിതമെന്നങ്ങ് പറഞ്ഞപ്പോ മതിയോ? ഭേദം കൽപ്പിതമാണ്, ഇങ്ങനെ പറഞ്ഞാൽ കൽപ്പിതമാകും. പരമാർത്ഥത്തിലില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകും. എന്താ അങ്ങനെ ഭേദം കൽപ്പിതം എന്ന് പറയുന്നതിന് കാരണം? പറയുന്നു ഇത് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു, ഒരാൾക്കറിയാൻ കഴിയുന്നു. ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിലും അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഈ ഇത് സത്യമാണെന്നുള്ള അനുഭവത്തിന് ബാധ സംഭവിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാധ സംഭവിക്കുന്നു. സാങ്കേതികമായി പറയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലോ, ഭേദം അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു. അതെങ്ങനെ ബോധിക്കാൻ കഴിയും? കാരണം സത്യം എന്താണെന്ന് ബോധിക്കുമ്പോൾ സത്യജ്ഞാനം കൊണ്ട്, അതിനാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദ്വൈതവാദങ്ങൾക്കെല്ലാം അദ്വൈതിയുടെ മറുപടി എന്താണ്? അവസാനം വരുന്ന മറുപടിയുടെ ജ്ഞാനം, പരമാർത്ഥ ജ്ഞാനം കൊണ്ട് ഈ ഭേദപ്രതീതി അസത്യമാണെന്ന് ഒരാൾക്ക് ബോധിക്കാൻ കഴിയുന്നു. ജാഗ്രത സ്വപ്നം അസത്യമാണെന്ന് ബോധിക്കുന്നു, മരുമരീചിക അസത്യമാണെന്ന് ബോധിക്കുന്നു. അതുപോലെ ഒരു ബോധം ജ്ഞാനം. അപ്പൊ പിന്നെ ഭേദം സത്യമായി നിലനിൽക്കത്തില്ല, അത് കേവല പ്രതീതിയായി ഇരിക്കുന്നതുകൊണ്ടൊട്ട് ദോഷം. ഇതാണ് ഇവിടെ പറഞ്ഞ ഭേദാഭേദവാദത്തിനും ഭേദ കാഴ്ചപ്പാടിനും എല്ലാം ഉള്ള മറുപടി അദ്വൈതത്തിൻ്റെ. അത് വളരെ സരളമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമുണ്ട്. തത്വത്തെ ഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് അസത്യമാണെന്ന് ബോധിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ തത്വവിചാരം ചെയ്യുന്നവരുമെന്ന് ബോധ്യപ്പെടുന്നു ഇത് അസത്യമാണ്. അത് ഭാഷകാലം പറയുന്നത് അങ്ങനെ തത്വത്തെ ഗ്രഹിക്കുന്ന ഒരാളിന്, തത്വത്തെ വിചാരം ചെയ്യുന്ന ഒരാളിന് ഇത് ബോധ്യപ്പെട്ടേ മതിയാകും. പരമാർത്ഥജ്ഞാനം എന്ന് പറയുന്നത് ഗുരുവിനിൽ സംഭവിച്ചേ മതിയാകൂ എന്നാണ്. അപ്പോൾ നിഷേധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നു, ഈ ഭേദജ്ഞാനത്തിന് സത്യം പോലെ അനുഭവപ്പെടുന്ന ഈ ഭേദജ്ഞാനത്തിന് ബാധ സംഭവിക്കുന്നു. ഇതേ ഉള്ളൂ, ഈ ഒരു ചെറിയ ഈ ഒരു വ്യത്യാസത്തിൽ അദ്വൈതം പൂർണ്ണമായി അവസാനിച്ചു. ഈ ഒരു കാര്യത്തെ വിശദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഷ ദീർഘമായ ചർച്ചകളുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ലളിതമാണെങ്കിൽ പിന്നെ ഇതിനെ ഇത്രയും വിശദമായ ഭാഷ ഉപയോഗിക്കും. ലളിതമാണ്, ലളിതമായി പറയുന്നു, പക്ഷേ അത് ഗ്രഹിക്കേണ്ടവൻ അത് ഗ്രഹിക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അതെങ്ങനെ ശരിയാകും, അതെങ്ങനെ ശരിയാകും എന്നതിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ചർച്ച നീണ്ടു. അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം വളരെ വിസ്തൃതമായി പോകുന്നു. അതുകൊണ്ട് കൽപ്പിത ഭേദേന ഉദ്ദേശ്യത്വാധികം സ്വതോ അത്യന്താഭേദം. അതുകൊണ്ട് ജീവൻ എന്ന് തുടങ്ങുന്നതാണ് ഉദ്ദേശ്യം. ജീവനെ ഉദ്ദേശ്യമാക്കിയിട്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ അങ്ങനെ പറയുന്ന അന്ധവിധി ആ കൽപ്പിതമായ ഭേദത്തെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ജീവൻ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നു, അത് പരമാർത്ഥത്തിൽ ബ്രഹ്മവുമായി അഭേദമാകുന്നു എന്നൊന്നുമല്ല. ഇവിടെ അവിടെ ലോമി പറഞ്ഞതുപോലെ ഇവിടെ സാധനങ്ങളൊക്കെ ചെയ്ത് പരിശുദ്ധമായി ഒടുവിൽ മുക്തിയിൽ ഏകീഭവിക്കുന്നു, അതൊന്നുമല്ല. അപ്പോൾ ദ്വൈതികൾ അല്ലെങ്കിൽ ഭേദാഭേദവാദി എല്ലാം പറയുന്ന ഏത് കാഴ്ചപ്പാടനുസരിച്ച് അദ്വൈതിക്ക് അതിനെ ഏതിനെ വേണോ സ്വീകരിക്കാം, അവിടെ ഒന്നുകൂടെ ചേർത്താൽ മതി. കൽപ്പന എന്നുള്ള ചേർത്താൽ മതി, അത് കൽപ്പിതമാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പ്രപഞ്ച സത്യമാണോ ആണ്, ഒരു വിരോധമില്ല. എങ്ങനെ അത് കൽപ്പിതമാണ്? എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ നിങ്ങൾ സത്യത്തെ കൽപ്പിക്കുന്നു, അത്രയുള്ളൂ. അല്ലെങ്കിൽ സത്യം പരമാർത്ഥ സത്യം പ്രപഞ്ചത്തിൽ പ്രകടമാകുന്നു. ഏത് തരത്തിലും പറയാം, അത് അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ഞാനിതാ ഇതെല്ലാം സത്യമായി അറിയുന്നു എന്നുള്ള അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആ സത്യം എവിടെ നിന്ന്, എന്താണ് അവിടെ സത്യമായി പ്രകടമാകുന്നത്, അത് ഗ്രഹിക്കാനാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം. അദ്വൈതം വളരെ സരളമാണ്. സ്വതോ അത്യന്ത ഭേദയിതി ജ്ഞാപനാർത്ഥം അസ്യ ആരംഭ. ഈ കാര്യം വ്യക്തമാക്കുന്നതിന് സ്വത അഭേദമാണ് ജീവൻ. സ്വത എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപത്തിൽ, പരമാർത്ഥത്തിൽ ജീവൻ പരൻ ഇങ്ങനെയുള്ള ഭേദമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഈ അനുഭവത്തിൽ ഭേദമുള്ളതാണ്. അത് ചിന്തിച്ച് മനസ്സിലാക്കുക, അതാ പറയുന്നത്. മന്ത്രവർണശ്ച പറയുന്നു, അനേന ജീവേന ആത്മന അനുപ്രവിശ്യ നാമരൂപേ വേകരവാണി ഇത്യേവം ചാദീഹം പരസ്യവാത്മനോ ജീവഭാവേന അവസ്ഥ. ആ പരമാത്മാവ് തന്നെ ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു, ദർശയതി. അതാണ് അവസ്ഥിതേഹി എന്ന് പറഞ്ഞിരിക്കുന്നു. മന്ത്രവർണശ്ച തൈത്രിയും സർവാണി രൂപാണി വിചിത്യ ധീരോ നാമാനുകൃത്വ അഭിവദൻ യഥാസ്ഥേ. ബ്രാഹ്മണ ഭാഗത്തിൽ എന്ത് പറഞ്ഞു, അത് തന്നെയാണ് മന്ത്രഭാഗത്തും പറയുന്നത്. മന്ത്ര ബ്രാഹ്മണയോർ വേദ. രണ്ടും ശ്രുതിയാണ്, വേദമാണ്. അവൾ രണ്ടിനെ എടുത്തു കാണിക്കുന്നു. ദയാനന്ദ സരസ്വതിയെ പോലെയുള്ളവർ ഈ ബ്രാഹ്മണ ഭാഗത്തെ വേദമായി സ്വീകരിക്കത്തില്ല. അത് വേദത്തിന്റെ വ്യാഖ്യാനങ്ങളെന്നോ ഋഷിമാർ വ്യാഖ്യാനിച്ചെന്നോ ആ സ്വീകരിക്കാത്ത കാരണം അവിടെ അദ്വൈതം പറയുന്നു. ബ്രാഹ്മണ ഭാഗത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതത്തെ അംഗീകരിക്കേണ്ടി വരും. അദ്വൈതത്തെ ദ്വൈതികൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ ബ്രാഹ്മണ ഭാഗത്തെ തന്നെ തള്ളിക്കളയുന്നത് വേദമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പറയുന്ന ചിലപ്പോൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. അദ്വൈതത്തെ സ്വീകരിക്കുക, അദ്വൈതത്തിന് പ്രമാണമായിരിക്കുന്ന ഭാഗങ്ങളെ തള്ളിക്കളഞ്ഞിട്ടും അദ്വൈതത്തെ തിരസ്കരിക്കണം. അങ്ങനെ വാശിയുള്ള ആൾക്കാരാണ്. എന്തിനാ അദ്വൈതത്തെ തിരസ്കരിക്കുന്നു? അദ്വൈതത്തെ തിരസ്കരിച്ചില്ലെങ്കിൽ മാത്രമേ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കാൻ പറ്റൂ. ഒരു കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പൊ അദ്വൈതത്തെ അംഗീകരിച്ചാൽ കർമ്മത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ വളഞ്ഞ വഴിയാണ്. ഇന്ന് ബ്രാഹ്മണ ഭാഗത്ത് വേദമല്ല എന്ന് പറയുക, അദ്വൈതത്തെ തിരസ്കരിക്കുക, കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെ വരും. അതെന്ത്, ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർക്ക് കർമ്മത്തിലാണ് ഇഷ്ടം, അവർ കർമ്മം ചെയ്യട്ടെ. ആരെയും ഒന്നിൽ നിന്ന് ഒന്നിലേക്കും ബലമായി പിടിച്ചുകൊണ്ടുവരാനോ പിടിച്ചു മാറ്റാനോ സാധ്യമല്ല. സർവാണി രൂപാണി വിചിത്യ. ആര്? ധീര. ധീരൻ എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവൻ, സർവജ്ഞൻ ആയ പരമാത്മാവ്. ആ പരമാത്മാവ് എന്ത് ചെയ്യുന്നു? സർവാണി രൂപാണി വിചിത്യ, സർവരൂപങ്ങളെയും നാമരൂപങ്ങളെയും സർവകാര്യങ്ങളെയും വിചിത്യ, വിശേഷമായി സൃഷ്ടിച്ചിട്ട്, എന്നുവെച്ചാൽ ഭേദരൂപത്തിൽ സൃഷ്ടിച്ചിട്ട്, ശബ്ദം വേറെ, രൂപം വേറെ, രസം വേറെ, ഗുണം വേറെ, കർമ്മം വേറെ, ദ്രവ്യം വേറെ, ഈ തരത്തിൽ നാനാഭേദങ്ങളോടുകൂടി ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ആര്? ഭേദരഹിതനായിരിക്കുന്നവൻ. ഇന്ദ്രജാലം പോലെ ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട്, സൃഷ്ട അങ്ങനെ സൃഷ്ടിച്ചിട്ട്, രൂപങ്ങളെ സൃഷ്ടിച്ച്, സർവാണി രൂപാണി നാമാനിക്കൃത്വ. പ്രപഞ്ചമെന്ന് പറയുന്നത് രണ്ടുമാണല്ലോ, രൂപവും നാമവും. രൂപത്തെ സൃഷ്ടിക്കുന്നു, നാമത്തെയും സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടി? ജീവനെ വ്യവഹരിക്കുന്നതിന് വേണ്ടി, ജീവവ്യവഹാരത്തിന്. ജീവവ്യവഹാരം എന്ന് പറഞ്ഞാൽ ജീവന്റെ ചിന്ത, ജീവന്റെ വാക്ക്, ജീവന്റെ പ്രവൃത്തികൾ. ഇതിനു വേണ്ടി അനുസൃഷ്ടുവ തേഷാം നാമാനി ചക്രത്വ നാമാനി കൃത്വ അഭിവദൻ. സൃഷ്ടിച്ചവൻ തന്നെ ചില അനുപ്രവേശം ചെയ്തിട്ടത് ഇവിടെ നമ്മൾ തൈത്തിരിയത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. അനുപ്രവേശം ചെയ്യുക എന്ന് വെച്ചാൽ ആരെങ്കിലും ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ചു അങ്ങനെയൊന്നുമല്ല. അധ്യാസം കൊണ്ട് ഈ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിട്ട് ജഡ താതാത്മ്യം സംഭവിച്ചിട്ട് ചൈതന്യത്തിന് അത് കഴിവുണ്ട്. ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? അത് ജ്ഞാനസ്വരൂപമാണ്. ജ്ഞാനത്തിന് ജഡത്തോട് താതാത്മ്യപ്പെടാം. സ്രഷ്ടാവിന് ആ സൃഷ്ടിയോട് ഏകീഭവിക്കാം, അങ്ങനെ താതാത്മ്യപ്പെട്ടു. എങ്ങനെ മനസ്സിലായി? അത് തന്നെയാണ് അഹംബുദ്ധി. ശരീര ഇന്ദ്രിയാദികൾ അഹംബുദ്ധി വന്നു. അഹംബുദ്ധി വന്നു കഴിഞ്ഞാൽ സർവത്ര ബോധ താതാത്മ്യം, അറിവിന്റെ താതാത്മ്യം വന്നു. അറിവിന്റെ താതാത്മ്യം വന്നു കഴിഞ്ഞാലോ എല്ലാം പ്രവർത്തന ലക്ഷ്യമാകും. ശരീരം പ്രവർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, ബുദ്ധി പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നു. പൊതുവായി പറഞ്ഞ കർമ്മ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു. ആണ് അഭിവദനം തുടങ്ങിയ പ്രവൃത്തികൾ. അഭിവദനം, വാക്ക് പറയുക തുടങ്ങി. അപ്പോ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? സൃഷ്ടിയോട് സ്രഷ്ടാവ് താതാത്മ്യപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മിഥുനീകരണം അത് സംഭവിച്ചു. മിഥുനീകരണത്തിലാണ് സൃഷ്ടി സംഭവിക്കുന്നത് എന്നുവെച്ചാൽ കൂടുതൽ സൃഷ്ടി സംഭവിക്കുന്നു. പ്രപഞ്ചം ശരിക്കും അങ്ങോട്ട് പ്രകടമാകുന്നപ്പോഴാണ്. ഈ വ്യവഹാരം ആണല്ലോ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഹന്ദുവിധിയുടെ ഭാഷയിൽ അധ്യാസം എന്ന് പറയും, ചൈതന്യ താതാത്മ്യം. സൃഷ്ടി എന്ന് പറയുന്ന ഒരു വ്യവഹാരമാണ്. ആ സൃഷ്ടി നാമരൂപം കൊണ്ട് സൃഷ്ടി. പക്ഷെ സൃഷ്ടി കൊണ്ട് താതാത്മ്യം ഇല്ലെങ്കിൽ വ്യവഹാരം നടക്കില്ല. സുഷുപ്തി പോലെ അവിടെ താതാത്മ്യം സംഭവിക്കുന്നില്ല. സൃഷ്ടിയെക്കുറിച്ച് ബോധമില്ല. സൃഷ്ടി ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാം അജ്ഞേയമായിരിക്കുന്നു. അവിടെ വ്യവഹാരമില്ല. ജാഗ്രതത്തിലേക്ക് കടന്നു വരുമ്പോൾ സൃഷ്ടി അവിടെ പ്രകടമാകുന്നു. അതാരാ പ്രകടമാക്കിയത്? സൃഷ്ടാവ് തന്നെ. അല്ല, എവിടുന്ന് വരാൻ? നാലാരൂപത്തിൽ നമ്മുടെ ചൈതന്യ താതാത്മ്യം വന്നു. മനോ വാക്കായ കർമ്മങ്ങളും പ്രകടമാകുന്നു. അതാണ് അഭിവദൻ യഥാസ്ഥേ. അഭിവദനം എന്ന് പറയുന്നത് സംസാരിക്കുക. അതുകൊണ്ട് എല്ലാ ക്രിയകളും എടുത്തോളാം, ജീവവ്യാപാരങ്ങളെല്ലാം. ഇത്യവൻ ജാതിയക്കഹ, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. എന്തു പറയുന്നു? ആ ഈ ജീവഭാവത്തിലിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. ജഗത് സ്രഷ്ടാവ് തന്നെയാണ് ജഗത് ഭോക്താവായും സ്ഥിതി ചെയ്യുന്നത്. അല്ലാതെ രണ്ടല്ല. ശ്രുതി പറയുന്നു. ശ്രുതി പറയുന്നു എന്ന് വെച്ചാൽ ആ തത്വത്തെ ഗ്രഹിച്ചവർ പറയുന്നു. രണ്ടും ഒന്നാണെന്നുള്ളതിന് വേറെയും യുക്തിയുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ തേജപ്രഭൃതിനാം സൃഷ്ടോ ജീവസ്യ പൃഥക് സൃഷ്ടിച്ചു. തേജസ് ജലം അന്നം പൃഥിവി ഇതിന്റെയൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ജീവനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല, ജീവനെയും സൃഷ്ടിച്ചു പരമാത്മാവ് അത് പറയുന്നുണ്ട്. ആണ് തേജപ്രവൃതിനാ സൃഷ്ടു ജീവസ്യ പൃഥക് സൃഷ്ടിച്ചു, ജീവനെയും സൃഷ്ടിച്ചു അത് പറയുന്നുണ്ട്. ഏന പരസ്മാത്മനോ അന്യഹ തദ്വികാരോ ജീവസ്യ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാം പരമാത്മാവിൽ നിന്ന് അന്യമായി പരമാത്മകാര്യമായി വികാരമായി ഒരു ജീവനുണ്ട് എന്ന് പറയാമായിരുന്നു. വികാരം സകാര്യം പരമാത്മാവ് സൃഷ്ടിച്ച ഒരു ജീവാത്മാവ് അങ്ങനെ ഒന്നില്ല. തദ്വികാരോ ജീവസ്യ അതുകൊണ്ട് കാശകൃഷ്ണസ്യ ആചാര്യ അവികൃത പരമേശ്വരോ ജീവോ നാന്യേതി മതം. അതുകൊണ്ട് അവസ്ഥിദേഹ എന്ന് പറഞ്ഞിരിക്കുന്നതിന് താല്പര്യം എന്താണ്? കാശകൃഷ്ണൻ എന്ന് പറയുന്ന ആചാര്യൻ പറയുന്ന എന്താണ്? അവികൃത വികാരപ്പെടാത്ത പരമേശ്വരൻ തന്നെയാണ് ജീവൻ, ഒരു വികാരവും സംഭവിക്കാതെ ആ പരമാത്മ ചൈതന്യം തന്നെ ഇവിടെ ഇങ്ങനെ ജീവനായിരിക്കുന്നു. അല്ലാതെ ആ പരമാത്മാവ് സൃഷ്ടിച്ച ഒരു കാര്യമല്ല. ശ്രുതി ധീര നാമാനി കൃത്വാഭിവദൻ യഥ അസ്ഥി അനേന ജീവേന എന്നെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ജീവപരൈക്യം എന്ന് പറയുന്നത്. ജീവൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് പരനുമായ ഐക്യത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ജീവനും പരവും ഐക്യത്തിൽ തന്നെയാണ് സദാസ്ഥിതി. ഇവിടെ ജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണമെങ്കിൽ ഇത് സ്വീകരിച്ചാലേ മതിയോ? ജീവപരഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാന മുക്തി അത് നടക്കില്ല. ജീവപര ഏകത്വമാണ് പരമാർത്ഥം എന്നറിയുന്നതാണ് ഞാൻ. പക്ഷെ ഇവിടെ ഇപ്പോ താൻ വേറെ പരൻ വേറെ എന്നുള്ള ജ്ഞാനമാണിരിക്കുന്നത്. അതുകൊണ്ട് സ്വയം തന്നെ കുറിച്ച് കരുതുന്നു, താൻ സംസാരിയാണ്, ജനന മരണങ്ങളുള്ളവനാണ്, തനിക്ക് മുക്തി ആവശ്യമാണ് എന്ന് കരുതുന്നു. പരമാർത്ഥത്തിൽ നിന്ന് ഭിന്നമായി എന്തൊക്കെ അനുഭവപ്പെടുന്നു അതെല്ലാം കേവലം ഭ്രാന്തിയാണ്. അപ്പൊ പരമാർത്ഥത്തിൽ അദ്വൈതമാണ് സത്യം. പക്ഷെ ആ അദ്വൈത സത്യത്തിലൂടെ അനുഭവപ്പെടുന്നതെല്ലാം ഭേദമാണ്, ഭേദജ്ഞാനം. അഭേദമായിരിക്കുന്ന ഭേദജ്ഞാനം ഉണ്ടാകുന്നു, ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിക്ക് പരിഹാരം എന്താണ്? യഥാർത്ഥ ജ്ഞാനം. ഇതെല്ലാം ഭ്രാന്തിയാണ് എന്ന് സ്വീകരിച്ചാൽ മാത്രമേ ജ്ഞാനം കൊണ്ട് പ്രയോജനമുള്ളൂ. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകമാണ്, ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്, മേശ അതിന് യാഥാർത്ഥ്യമുണ്ട്. ഇത് രണ്ട് യാഥാർത്ഥ്യ ജ്ഞാനങ്ങളാണ്. അത് നമ്മൾ വെറും വ്യാവഹാരിക യാഥാർത്ഥ്യം എന്ന് പറയും. ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനം, മേശയാണെന്നുള്ള. അതിൻ്റെ ഒരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തിന് പകരം വയ്ക്കാൻ പറ്റത്തില്ല. ഇത് പുസ്തകം എന്നുള്ള ജ്ഞാനത്തിനെ ഇത് മേശയാണെന്നുള്ള ജ്ഞാനം ഇല്ലാതാക്കത്തില്ല. കാരണം എന്തുകൊണ്ട്? രണ്ടും പൃഥക് വസ്തുക്കളാണ്. രണ്ടിനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിന് തുല്യമായ യാഥാർത്ഥ്യമുണ്ട്, വ്യാവഹാരിക യാഥാർത്ഥ്യം. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് ഇത് പുസ്തകമാണ് എന്നുള്ള ജ്ഞാനത്തിന് ഇത് മേശയാണെന്നുള്ള ജ്ഞാനം ബാധിക്കാത്തത്. അത് കഴിയില്ല. രണ്ട് വ്യാവഹാരിക യാഥാർത്ഥ്യ ജ്ഞാനത്തിന് പരസ്പരം ബാധിക്കാൻ കഴിയത്തില്ല. രണ്ടിനും ഉണ്ട് തുല്യമായ സാങ്കത്യം. അവിടെ ജ്ഞാനം, ഒരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തെ ബാധിക്കുന്ന കാര്യത്തിലോ, ഒരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തെ അസത്യമാണ് ബോധിപ്പിക്കുന്ന കാര്യത്തിലോ ഒന്നും ശക്തമല്ല, സക്ഷമമല്ല. രണ്ട് ജ്ഞാനം തന്നെ. അപ്പൊ ജ്ഞാനം കൊണ്ട് മറ്റൊന്ന് അസത്യമാണെന്ന് ബോധിക്കാൻ പറ്റില്ല. പുസ്തക ജ്ഞാനം കൊണ്ട് മേശ എന്നുള്ള ജ്ഞാനം അസത്യമാണെന്ന് ബോധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? രണ്ടിനെയും വ്യാവഹാരിക യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നുണ്ട്, സത്യമായി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേവല പ്രതീതി മാത്രമാണ് എന്ന് വന്നാലോ? യഥാർത്ഥ ജ്ഞാനത്തിൽ ഇത് ബാധിക്കുന്നു, ഇത് അസത്യമല്ല എന്ന് ബോധിക്കുന്നു. അതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ കഴിവ്. പരമാത്മജ്ഞാനത്തിൻ്റെ ശേഷി അതാണ്. ആ പരമാത്മജ്ഞാനം ബോധിപ്പിക്കുന്ന ഇതൊന്നും സത്യമല്ല. അപ്പോൾ ജ്ഞാനത്തിന്, ജ്ഞാനമെന്ന് പറഞ്ഞാൽ പോരാ, യഥാർത്ഥ ജ്ഞാനത്തിന് അയഥാർത്ഥ ജ്ഞാനത്തെ ബാധിക്കാൻ കഴിയുന്നു. ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം മിഥ്യയാണ്. അങ്ങനെ പറയുന്നതിന് ഒരുവനിൽ യഥാർത്ഥ ജ്ഞാനം ഉണ്ടായിരിക്കുന്നു. അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്, ഒരാൾ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത് അർത്ഥവത്താകുന്നത്. അതാണ് ആസ്മരഥ്യൻ പറയുന്നത്. ആസ്മരഥ്യസ്യ യദ്യപി ജീവസ്യ പരസ്മാദ അന്യത്വഭിപ്രേതം അനന്യത്വഭിപ്രേതം തഥാപി പ്രതിജ്ഞാസിദ്ധേരി സാപേക്ഷത്വ അഭിദാന കാര്യകാരണഭാവ കിയാനപ്യഭിപ്രേതയിൽ ഗമ്യത്തെ. കാശകൃഷ്ണനിലെ ആസ്മരഥ്യൻ ആദ്യത്തെ അഭിപ്രായം പറയുന്നു. ആസ്മരഥ്യൻ എന്താ പറയുന്നത്? യദ്യപി ജീവസ്യ പരസ്മാദ അനന്യത്വഭിപ്രേതം, പറഞ്ഞു ജീവനും പരമാവും അഭിന്നമാണ്, അനന്യമാണ് എന്ന് പറഞ്ഞെങ്കിലും തഥാപി പ്രതിജ്ഞാസിദ്ധേരി. പക്ഷെ ഇവിടെ ജീവാത്മാവിൽ തുടങ്ങി ശ്രുതി ജീവേന ആത്മന, അതാണ് പ്രതിജ്ഞാസിദ്ധി എന്ന് പറയുന്നത്. സാപേക്ഷത്വ അഭിദാനാ അങ്ങനെ പറഞ്ഞു. തുടക്കത്തിൽ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കാര്യകാരണഭാവ കിയാനപ്യഭിപ്രേത, ഇത് രണ്ടും തമ്മിൽ കാര്യകാരണഭാവമുണ്ട്. പരമാത്മാവും ജീവാത്മാവും തമ്മിൽ കാര്യകാരണഭാവം. ദ്വൈതികളെ സംബന്ധിച്ച് മുഖ്യമായൊരു ചിന്താഗതി അതാണ്. ഇവിടെ കാര്യകാരണഭാവം ഉണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാര്യകാരണഭാവം ഒരിടത്തും സ്വീകരിക്കേണ്ട കാര്യമില്ല. കാര്യകാരണഭാവമേ ഇല്ല. ഈശ്വരൻ സ്രഷ്ടാവ് ജഗത്ത് സൃഷ്ടി ഇതും സ്വീകരിക്കുന്നുണ്ട്, തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അദ്വൈതമാണ് ഇവിടെ കാര്യം, ഇവിടെ കാരണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്വൈത ദൃഷ്ടിയിൽ കാര്യകാരണഭാവത്തെ സാധൂകരിക്കാൻ സാധ്യമല്ല. അത് സാധ്യമല്ല. വ്യവഹാര ദൃഷ്ടിയിൽ കാര്യകാരണഭാവം കാണുന്നുണ്ട്. പിതാവ് പുത്രന് കാരണക്കാരനാണ്, കുലാലൻ ഘടത്തിന് കാരണമാണ്, തന്തുവായൻ പടത്തിന് കാരണമാണ്. ഇങ്ങനെ കാര്യകാരണഭാവങ്ങൾ നിറയെ കാണുന്നുണ്ട്. പക്ഷെ അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല. കേവലം വ്യവഹാരത്തെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് കാര്യകാരണഭാവത്തെ സ്വീകരിച്ചോ അത് ദ്വൈതമായി, കാര്യകാരണഭാവത്തെ പാരമാർത്ഥികമായി എന്ന് ചേർക്കണം. നിഷേധിച്ചു എന്ന് പറഞ്ഞപ്പോൾ പാരമാർത്ഥികമായി നിഷേധിച്ചോ അത് അദ്വൈതമായി. ഏകം സത് എന്ന് പറയുമ്പോൾ കാര്യവും കാരണവുമില്ല. അങ്ങനെ കാര്യകാരണഭാവ കിയാന അഭിപ്രായത്ത കാര്യകാരണഭാവത്തെ ഒരളവിൽ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സത്യമല്ല ആശ്മരഥ്യന്റെ അഭിപ്രായം. ഔഡുലോമി പക്ഷേ പുനഃ ഇനി രണ്ടാമത് പറഞ്ഞാൽ ഔഡുലോമി എന്താ പറയുന്നത്? സ്പഷ്ടമേവ അവസ്ഥാന്തര അപേക്ഷു ഭേദാഭേദം ഗമ്യതി. അവസ്ഥാന്തരത്തെ അപേക്ഷിക്കുന്നു. സാധാരണ ആൾക്കാർ പറയുന്നു എന്താണ്, ഇവിടെ ഈ സംസാരം ഇങ്ങനെ നിൽക്കുന്നു, ഈ ഭേദം നിലനിൽക്കുന്നു, പക്ഷെ ഇതെല്ലാം അവസാനിപ്പിച്ച് ഒടുവിൽ അവസ്ഥാന്തരത്തിൽ അഭേദം എന്താ പറയുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ദ്വൈത കാഴ്ചപ്പാടുകളുമായിട്ട്. ദ്വൈതത്തെ സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് പോയി മറ്റൊരവസ്ഥയിൽ ചെന്നിട്ട് അദ്വൈതത്തെ സാക്ഷാത്തിരിക്കേണ്ടി വരും. മറ്റൊരവസ്ഥയിലാണ് അദ്വൈതം ഇവിടെയല്ല എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ അങ്ങനെയല്ല, അദ്വൈതത്തിൽ അദ്വൈതം ഇവിടെ ഇവിടെ തന്നെയാണ് എപ്പോഴുമാണ്. അത് ഒരു അവസ്ഥാന്തരത്തെയും അപേക്ഷിക്കുന്നില്ല. ഞാൻ ഈ ജാഗ്രത അവസ്ഥ വിട്ട് മറ്റൊരവസ്ഥയിൽ പോയി അദ്വൈതത്തെ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നത്, ഈ അവസ്ഥ വിട്ട് വേറൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തോ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അദ്വൈതമാണോ അദ്വൈതമാണോ? അപ്പൊ ഈ അവസ്ഥയിൽ ഭേദവും അവസ്ഥാന്തരത്തിൽ അഭേദവും അദ്വൈതവും എന്ന് പറയുന്നത് അദ്വൈതയുടെ കാഴ്ചപ്പാടല്ല. വേറെ ഒരവസ്ഥയിലൊന്നും അദ്വൈതത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അദ്വൈതമായിരിക്കുന്ന സത്യം തന്നെയാണ് ഈ അവസ്ഥയിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് ഇത് വിട്ടിട്ട് വേറൊരു അവസ്ഥയിൽ പോകുന്നു? അതാണ് ദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിരിക്കുന്ന എന്താണ്? ജ്ഞാനമല്ല, ഉപാസനയാണ്. ഇനി ജ്ഞാനമെന്ന് പറഞ്ഞാൽ തന്നെ അതെല്ലാം അവരെ സംബന്ധിച്ച് ഉപാസനയാണ്. അപ്പോൾ ഇവിടെ വിട്ട് വേറൊരവസ്ഥയിൽ ചെന്ന് മുക്തിയെ പ്രാപിക്കുന്നു. അത് അദ്വൈതം പറയുന്ന വിവേകശൂന്യമായ കാര്യമാണ് പറയുന്നത്. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. കാരണം അദ്വൈതം അദ്വയം അതിൽ ഒരവസ്ഥ അപേക്ഷിക്കുന്നില്ല. അത് ഇവിടെയുണ്ട്, എവിടെയുണ്ട്, എപ്പോഴും ഉണ്ട്. ഇവിടെ പിന്നെ എന്താ വിശേഷത? ഇവിടെ അത് കേൾക്കുന്നു ഗുരുവിൽ നിന്നും ഉപദേശത്തിൽ നിന്നും ശ്രുതിയിൽ നിന്ന് അത് ശ്രവിക്കുന്നു. അപ്പൊ അദ്വൈതത്തെ എവിടെ സാക്ഷാത്കരിക്കണം? ഇവിടെ തന്നെ അത് ബോധിക്കണം. എവിടെ ശ്രവിക്കുന്നു അവിടെ ബോധിക്കണം. ഇവിടെ ശ്രവിച്ച വേറെടുത്ത് പോയി ബോധിക്കാൻ പറ്റത്തില്ല. അത് സാധ്യമാവില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വേറെ ഒരിടത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇവിടെ അതാണല്ലോ, പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം അദ്വൈതം പൂർണ്ണമാണത്. എവിടെയും സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു എന്ന് ബോധിക്കുന്നതാണ് അദ്വൈത ബോധം. ഇവിടെ ദ്വൈതത്തിൽ വരുന്ന സാപേക്ഷത അവിടെയില്ല. ഇവിടെ വിട്ട് വേറെടുത്ത് പോവുക, അവിടെ ചെന്ന് സാക്ഷാത്കരിക്കാതില്ല. അപ്പോൾ കാര്യകാരണഭാവത്തെ സ്വീകരിക്കുമ്പോൾ ഇത് വിട്ട് വേറൊരു അവസ്ഥയിൽ പോകണം, അവിടെ ചെന്നിരുന്ന് സാക്ഷാത്കരിക്കണം, പിന്നെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരണം എന്ന് അദ്വൈതമല്ല. അതുകൊണ്ടല്ലോ അങ്ങനെയല്ല, ഇവിടെ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്ത് പോയി അദ്വൈതത്തെ സാക്ഷാത്കരിച്ച് തിരിച്ചു വന്ന ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ആയിക്കോട്ടെ, അദ്വൈതത്തിന് പ്രമാണമായിരിക്കുന്നത് ശ്രുതിവാക്യമാണ്. പിന്നെ പ്രമാണമായിരിക്കുന്ന എന്താണ്? സ്വാനുഭവം. അത് പ്രമാണമാണ്. പിന്നെ ശ്രുതി. ആ ശ്രുതി എന്ന് പറയുന്നത് അദ്വൈതത്തെ ബോധിച്ച വ്യക്തിയുടെ അനുഭവം. ഇത് രണ്ടുമാണ്. അപ്പൊ അന്യന്റെ അനുഭവവും സ്വാനുഭവവും പ്രമാണമാണ്. പക്ഷെ അന്യന്റെ അനുഭവം എന്ന് പറയുമ്പോൾ എന്താണത്? തത്വത്തെ ഗ്രഹിച്ചവന്റെ അനുഭവമായിരിക്കണം. ഏതെങ്കിലും അനുഭവം പറഞ്ഞാൽ അത് പ്രമാണമാകത്തില്ല. ആരുടെയെങ്കിലും അനുഭവം എന്ന് പറഞ്ഞാൽ പ്രമാണമാകത്തില്ല. രണ്ടും യോജിച്ചു വരണം. സ്വാനുഭവവും ശ്രുതി അനുഭവമായിട്ട് യോജിച്ചു വരണം. എന്നാലും രണ്ടിനെയും പ്രമാണമായിട്ട് എടുക്കാൻ പറ്റും. അനുഭവാദേശ പ്രമാണം ഭാഷകാരം പറയും. അനുഭവങ്ങളുടെ പ്രമാണമാണ്, ശ്രുതിയും പ്രമാണമാണ്, രണ്ടും ഒന്നാണ്. അങ്ങോട്ട് പറയുന്നത് സാപേക്ഷത്വ അഭിധാന കാര്യകാരണഭാവ അഭിപ്രേതയിൽ ഗമ്യത്തെ. പക്ഷേ ഡൗട്ടിലും ഈ കാര്യകാരണഭാവത്തെ സ്വീകരിച്ചു പോയി അദ്വൈതം. അത് അദ്വൈതത്തിലെ മുഖ്യ സിദ്ധാന്തമാണ്. ഇവിടെ കാര്യകാരണഭാവമില്ല, രണ്ടില്ല, ഏകമാണ്, അദ്വൈതമാണ്. അതാണ് അതിനിവിടെ ബോധിക്കുക. പോക്ക് വരവൊന്നുമില്ല, വേറെ ഒരിടത്ത് പോയി ഇത് ബോധിക്കാനൊന്നുമില്ല. അവിടെല്ലോ പക്ഷേ പുനഃ സ്പഷ്ടമായ അവസ്ഥാന്തര അപേക്ഷോ ഭേദാഭേദോ ഗമ്യം. അവിടെല്ലോ വ്യക്തമായും പറയുന്നുണ്ട് എന്താണ്? ഒരവസ്ഥയിൽ ഭേദം, മറ്റൊരവസ്ഥയിൽ അഭേദം. ഇവിടെ ഭേദം, അവിടെ അഭേദം. സ്പഷ്ടമായി പറയുന്നുണ്ട്. തത്ര കാശകൃഷ്ണീയം മതം ശ്രുതി അനുസാരി ഗമ്യം. മൂന്നാമത് പറഞ്ഞ കാശകൃഷ്ണൻ എന്ന് പറയുന്ന ആചാര്യന്റെ മതമാണ് ശ്രുതി അനുസാരി. ബാക്കിയുള്ളതിനൊക്കെ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? അന്ന് ശ്രുതി അനുസരിക്കുന്നില്ല. ശ്രുതി എന്ന് പറയുന്ന എന്താണ്? പ്രമ, യഥാർത്ഥമായ അനുഭവം, സത്യബോധം. അതിനനുസരിക്കുന്നതല്ല, ഭ്രാന്തിയാണ്. അദ്വൈതം ഒഴികെ ഉള്ള എല്ലാ ബോധവും ഭ്രാന്തിയാണ്. സത്യത്തിന്റെ ബോധം മാത്രമേ വരൂ, ഭ്രാന്തിയല്ലാത്ത. അതിനാണ് ശ്രുതി അനുസാരി അല്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? പ്രതിപാദ ഇഷിത അർത്ഥ അനുസാര. ഇവിടെ ശ്രുതി ബോധിപ്പിക്കാൻ ഏതൊരു അർത്ഥത്തെയാണോ താല്പര്യപ്പെടുന്നത് ആ അർത്ഥത്തിനനുസരിച്ചാണ് കാശകൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ശ്രുതിയുടെ താല്പര്യത്തെ കണ്ടെത്തി പറഞ്ഞു എന്നർത്ഥം. ബാക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്വൈതമല്ല. അതാണ് പ്രതിപിപാദ ഇഷിത അർത്ഥാനുസാര സന്നദ്ധമാണ്. പ്രതിപാദനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആ തത്വത്തെ പിന്തുടരുന്നതുകൊണ്ട് കാശകൃഷ്ണന്റെ അഭിപ്രായം പൂർണ്ണമാണ്. എന്നുകൊണ്ട് തത്വമസി ഇത്യാദി ശ്രുതി, തത്വമസി തുടങ്ങിയ ശ്രുതികളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഏവഞ്ച സതി തജ്ഞാനാത് അമൃതത്വം അവകൽപ്പതേ. ഉണ്ടാ അഭേദജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ളത് ഇതുകൊണ്ടേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ജ്ഞാനം കൊണ്ട് മുക്തി എന്നുള്ള ഒരു കാര്യത്തെ സ്വീകരിക്കണമെങ്കിൽ എന്ത് സ്വീകരിക്കേണ്ടി വരും? അദ്വൈതത്തെ സ്വീകരിക്കണം. അല്ലെങ്കിൽ അത് സാധ്യമുണ്ട്. ജ്ഞാനാത് അമൃതത്വം. അപ്പൊ അദ്വൈതത്തെ സ്വീകരിക്കുമ്പോഴോ ഈ ദ്വൈതാനുഭവങ്ങളെല്ലാം കേവല പ്രതീതിയായി സ്വീകരിക്കുന്നു. സത്യം പരമാർത്ഥ സത്യമല്ലാത്ത അനുഭവിക്കുമ്പോൾ സത്യമെന്ന് തോന്നുന്നുണ്ടെങ്കിലും പരമാർത്ഥ സത്യമല്ലാത്ത അനുഭവങ്ങളായി ഇതിനെ സ്വീകരിക്കുന്നു. എന്നാൽ ജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ജ്ഞാനം കൊണ്ട് എന്തുകൊണ്ട്? ജ്ഞാനത്തിന് കാരകത്വമില്ല. എന്റെ മുമ്പിൽ പ്രസവം ഇരിക്കുന്നു, ഞാൻ മേശയെന്ന് അറിഞ്ഞാൽ മേശയാവും ഇല്ല. അങ്ങനെ അറിഞ്ഞിട്ട് ഒന്നിനെ മാറ്റാനുള്ള ശക്തി ജ്ഞാനത്തിനില്ല. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്ന കേവലം ആശയമാണ് ജ്ഞാനം. അതിന് കാരകത്വമില്ല. കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൈ ഉപയോഗിച്ച് തല്ലാം, എഴുതാം, എന്തെല്ലാം പ്രവൃത്തി വിളിക്കാം, അവിടെയൊക്കെ കാരകത്വമുണ്ട്. ഇതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എണ്ണമില്ല. എണ്ണമറ്റ പ്രവൃത്തി കഴിയുമ്പോൾ അതിനെല്ലാം കാരകത്വം വരും, പ്രവൃത്തി പ്രയോജകത്വം വരും, ക്രിയാജനകത്വം വരും. പക്ഷെ ഉള്ളിൽ അറിയുന്നു പ്രകാശത്തില് സത്കർമ്മങ്ങളും ചെയ്യാം, ദുഷ്കർമ്മങ്ങളും ചെയ്യാം, ധർമ്മം ആചരിക്കാം, അധർമ്മം ആചരിക്കാം. പക്ഷെ പ്രകാശമോ രണ്ടും ചെയ്യുന്നില്ല. അത് ധർമ്മത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അധർമ്മത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പ്രകാശമായി തന്നെ ഇരിക്കുന്നു. അതുപോലെയാണ് ജ്ഞാനവും. അത് നിർലേപമായി തന്നെ സ്ഥിതി ചെയ്യും. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് പ്രയോജനശൂന്യമാണോ? അല്ല. പ്രകാശം നിർലേപമായിരിക്കുന്നു, നിസ്സംഗമായിരിക്കുന്നെങ്കിലും അത് ഇരളിനെ മാറ്റുന്നു. അതുപോലെ ഈ ജ്ഞാനം അതെന്താണ്? നിർലേപമായി ഇരിക്കുന്നു എങ്കിലും അതിനൊരു ജോലിയേ ഉള്ളൂ. ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് അത് കടന്നു വരുന്നു. ബോധമില്ലായ്മയെ അത് മാറ്റുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബോധമില്ലായ്മ, വിപരീത ബോധങ്ങൾ, ഇതിൻ്റെ സ്ഥാനത്ത് ശരിയായ ബോധം വരിക. അതുകൊണ്ട് പറയും മുക്തി കൃതകമല്ല. നമ്മളിവിടെ ഇരുന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ അന്വേഷിച്ച് ബുദ്ധിയെ ശുദ്ധമാക്കി, മുമ്പ് പറഞ്ഞതുപോലെ ഭേദവാദി പറഞ്ഞതുപോലെ, ഔഡലോമി പറഞ്ഞതുപോലെ, അവസാന ശുദ്ധനായി ഒടുവിൽ പരലോകത്ത് പോയി മുക്തിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ മുക്തി കൃതകമായി ഉണ്ടായതായി, ആ നശ്യവും നിൽക്കത്തില്ല. കൃതകമായ ഒരു മുക്തിയല്ല പറയുന്നത്. ജ്ഞാനത്തിന് കാരകത്വമില്ലാത്തതുകൊണ്ട് തന്നെ അതിന് മുക്തിയെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. പിന്നെന്താണ് ആ ജ്ഞാനം? അത് കേവലം ജ്ഞാനപ്രകാശമായി തന്നെ സ്ഥിതിക്കും. മുക്തിയെ സംബന്ധിച്ചുണ്ടായിരുന്ന എല്ലാ കൽപ്പനകളെയും ഭ്രാന്തികളെയും നിരാകരിക്കുന്നു. അതാണ് ഞാൻ ആ അമൃതത്വം എന്ന് പറയുന്ന അവിടെയാണ് അവകൽപ്പതേ. അത് യുക്തമായി തീരുന്നു. അതുകൊണ്ട് ഇതെല്ലാം അനുഭവത്തിൽ സത്യമെന്ന് തോന്നുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ സത്യമല്ല എന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനമാണ് ജ്ഞാനമുക്തിയെ നൽകുന്നു എന്നൊക്കെ പറയുന്നത് അലങ്കാരികമായ ഭാഷയാണ്. ആ ബോധത്തിൽ, ആ ബോധം തന്നെ എന്ത് ചെയ്യുന്നു? മുക്തി എന്താണ്, അതിൻ്റെ സ്വരൂപം എന്താണ്, അതിൻ്റെ ഹേതു എന്താണ്, അതിൻ്റെ ഫലം, ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാക്കിത്തരുന്നു. മുക്തി തൻ്റെ സ്വരൂപം തന്നെയാണ്. അതിന് ഹേതു ഈ പരമാർത്ഥ ബോധം തന്നെയാണ്. അതിൻ്റെ ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലവുമല്ല, അല്ലേ? അത് മുക്തി തന്നെയാണ്. മുക്തിക്ക് അന്യഫലമൊന്നുമില്ല. മുക്തിയല്ലാതെ സംസാര നിർമുക്തി എന്ന് പറയുന്നു. അതാണ് പറയുന്നത് തജ്ഞാനാദമൃതത്വം അവകൽപ്പതേ. വികാരാത്മകത്വ ഹി ജീവസ്യ അഭ്യുപഗമ്യമാനേ വികാരസ്യ പ്രതിസംബന്ധേ പ്രളയപ്രസംഗ എന്ന തജ്ഞാനാദമൃതത്വം അകൽപ്പേത. അതേസമയം ജീവൻ ഒരു കാര്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, മുമ്പ് അവിടെയും പറഞ്ഞതുപോലെ, ആ കാര്യമായിരിക്കുന്ന ജീവൻ ഇവിടെ നിന്ന് അഭ്യാസങ്ങൾ നടത്തി അവസാനം അവിടെ പോയി ഏകീഭവിക്കുമ്പോൾ പിന്നെ ആ കാര്യം കാണത്തില്ല, അത് നശിച്ചു. ആണ് വികാരാത്മകത്തെ കാര്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവസ്യ അഭ്യഗമ്യമാനെ വികാരസ്യ പ്രകൃതി സംബന്ധേ വികാരം പ്രകൃതിയോട് യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രളയപ്രസംഗാ വികാരം ലയിച്ചു പിന്നെ വികാരമില്ല, ജീവന് വിലയം സംഭവിക്കും. ഇവിടെ വിലയമല്ല, മുക്തി വിലയമല്ല. സംഖ്യന്മാരും മറ്റും പറയുന്ന പോലെ അതൊരു പ്രതിപ്രസവമല്ല, വിലയമല്ല. വിലയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും അവിടെ താൻ ഇല്ലാതായി പോകും. ആരാണോ മുക്തനാകാൻ ആഗ്രഹിച്ച അവൻ തന്നെ ഇല്ലാതായി. ഇവിടെ അങ്ങനെയല്ല, മുക്തിയാകുന്നതുമായ ചൈതന്യം തന്നെ മുക്തനാകാൻ ആഗ്രഹിക്കുന്നതുമായ ചൈതന്യം തന്നെ മുക്തിയുടെ ഫലമായി അവശേഷിക്കുന്നതുമായ ചൈതന്യം തന്നെ. അപ്പൊ ചൈതന്യത്തിൽ നിന്നും വേറിട്ട് മുക്തിക്കൊരിടമില്ല. മറിച്ചാണെങ്കിലോ പ്രളയപ്രസംഗ മുക്തി ആഗ്രഹിക്കുന്നു നശിച്ചു പോയാൽ പിന്നെ മുക്തി കൊണ്ട് ആർക്കാ പ്രയോജനം? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? തൻ്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് മുക്തി അത് ഇല്ലാതെ പോകുന്നു. അടുത്ത ഭാഷകാരം പറയും. കന്യാദാനം നടത്തുന്നത് വരനെ കൊല്ലാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ മുക്തി എന്ന് പറയുന്നത് തന്റെ നാശത്തിന് വേണ്ടിയിട്ടല്ല, ഇത്രയും കഷ്ടപ്പെട്ട് മുക്തിയെ വേണ്ടി പോകുന്നത് സ്വയം താൻ തന്നെ നശിച്ചു പോകാനല്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അത് കാരണത്തെ പ്രാപിച്ചാൽ നശിച്ചു നശേഷിക്കത്തില്ല. ഇവിടെ കാര്യകാരണ ബന്ധമില്ല. പിന്നെ കാര്യമായും കാരണവുമായും ഇരിക്കുന്ന ഒരേ ഒരു തത്വം തന്നെ അവിടെ ജ്ഞാനം മുക്തി എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. മുക്തി എന്ന് പറയുന്നത് കേവലം ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഭ്രാന്തിയെ മാറ്റുക, ആ ഭ്രാന്തി അവസാനിക്കുക എന്നുള്ള അത് ജ്ഞാനം കൊണ്ട് അതാണ് സാധ്യമാകുന്നു, മറ്റൊന്നുമല്ല. അതാണ് വികാരാത്മകത്വേ ഹി ജീവസ്യ അഭ്യഗമ്യമാനെ. ജീവനെ അങ്ങനെ ഒരു കാര്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വികാരസ്യ പ്രകൃതി സംബന്ധേ വികാരം പ്രകൃതിയോട് ലയിച്ചു കഴിഞ്ഞാൽ പ്രളയപ്രസംഗ വികാരം നശിച്ചുപോവും, കാര്യം നശിച്ചുപോവും. എന്നജ്ഞാന ആ പ്രകൃതിജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ ആ സ്വരൂപജ്ഞാനം കൊണ്ട് അമൃതത്വം അവകൽപ്പ് ചെയ്ത് അവിടുത്തെ അമൃതത്വത്തെ സ്വീകരിക്കാൻ അവിടെ മുക്തിക്ക് ആളില്ലാതെ വരും. അതശ്ച സ്വശ്രേയസ്യ നാമരൂപസ്യ അസംഭവാത് ഉപാധ്യാശ്രയം നാമരൂപം ജീവ ഉപചരി. അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, നദികൾ നാമരൂപങ്ങളെ ഉപേക്ഷിച്ചിട്ട് സമുദ്രത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ നദികളിൽ നാമരൂപങ്ങളുണ്ടല്ലോ എന്നൊരു ചോദ്യം നേരത്തെ വന്നു. അതിന് സമാനം പറയണം, അങ്ങനെയില്ല. ജീവനിൽ നാമരൂപങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ജീവനെ എന്ന് പറയുന്ന ജീവ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഉപാധികളാണ് നാമരൂപങ്ങളല്ല, തത്വത്തിലല്ല. അത് പൊക്കോട്ടെ, അതാണോ പരമാർത്ഥ ജ്ഞാനം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വിലയം ഏകീഭവിക്കൽ അങ്ങനെയൊന്നും പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. കേവലം ഈ ഭ്രാന്തി മാറുന്നു.